بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه والاه. قال المصنف يحيى بن شرف النووي رحمة الله عليه: قضاء حوائج المسلمين. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: من نفس عن مؤمن كربة من كرب الدنيا نفس الله عنه كربة من كرب يوم القيامة، ومن يسر على معسر يسر الله عليه في الدنيا والآخرة، ومن ستر مسلما ستره الله في الدنيا والآخرة، والله في عون العبد ما كان العبد في عون أخيه، ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. وما اجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه فيما بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده، ومن بطأ به عمله لم يسرع به نسبه. رواه مسلم بهذا اللفظ. امام نووي رحمه الله عليه അദ്ദേഹത്തിന്റെ അർബഈൻ നവവിയിൽ 36-ാമത്തെ നമ്പറായി കൊണ്ടുവന്ന ഹദീസാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്: മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബി അദ്-ദുനിയ. ദുനിയാവിലെ ഏതെങ്കിലും പ്രയാസം ഒരു വിശ്വാസിയിൽ നിന്ന് ആരെങ്കിലും നീക്കിയാൽ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ പ്രയാസം അല്ലാഹു അവനിൽ നിന്ന് നീക്കുന്നതാണ്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഏതെങ്കിലും പ്രയാസമുള്ള ആൾക്ക് ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും അയാൾക്ക് അല്ലാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ്. വമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാ, ഒരു വിശ്വാസിയുടെ ന്യൂനത ആരെങ്കിലും മറച്ചുവെച്ചാൽ, സത്തറഹുല്ലാഹു ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും അല്ലാഹു അയാളുടെ ന്യൂനതകൾ മറച്ചുവെക്കുന്നതാണ്. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹ്, ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അള്ളാഹു അയാളെ സഹായിച്ചുകൊണ്ടിരിക്കും. വമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ, വിജ്ഞാനം തേടിക്കൊണ്ട് ആരെങ്കിലും ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അത് മുഖേന അള്ളാഹു അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. വമജ്തമ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂതില്ല, ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ ഭവനങ്ങളിലൊന്നിൽ ഒരുമിച്ചുകൂടുകയും, യത്ലൂന കിതാബ് അല്ലാഹി വയതദാറസൂനഹു ബൈനഹും, അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്താൽ, ഇല്ലാ നസലത്ത് അലൈഹി മുസ്സക്കീന, അവരുടെ ഇടയിലേക്ക് സമാധാനം ഇറങ്ങിവരും. വഗശിയത്തുഹുമുറഹ്മ, അവരെ കാരുണ്യം പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു തൻ്റെ അടുക്കലുള്ള മലായിക്കത്തുകളുമായി അവരുടെ കാര്യം പറയും. വമൻ ബത്ത ബിഹി അമലുഹു, ആരുടെയെങ്കിലും കർമ്മങ്ങൾ പതുക്കെയായാൽ, ലം യുസ്രി ബിഹി നസബുഹു, അവൻ്റെ തറവാട് അവനെ മുൻകടക്കുകയില്ല. ആരുടെയെങ്കിലും കർമ്മങ്ങൾ ബേക്കിലായാൽ, ലം യുസ്രി ബിഹി നസബുഹു, അവൻ്റെ തറവാട് അവനെയും കൊണ്ട് മുന്നിലെത്തുകയില്ല. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണിത്. വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നബിസ്വലാസ്മാതങ്ങൾ നൽകിയിരിക്കാൻ. ഒന്നാമതായി, ഒരു മുസ്ലിമിൻ്റെ ദുനിയാവിലെ കുർബത്ത് ആരെങ്കിലും നീക്കിക്കൊടുത്താൽ, കുർബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഃഖവും സങ്കടവും പ്രയാസവുമൊക്കെയാണ്, അങ്ങനെ ആരെങ്കിലും അത് നീക്കിക്കൊടുത്താൽ, പല കാരണത്താൽ മനുഷ്യർക്ക് ദുഃഖമുണ്ടാവും, ആ സമയത്ത് ആശ്വസിപ്പിച്ചാൽ അടുത്ത ആളുകൾ മരണപ്പെടുന്നത് കച്ചവടത്തിലും ശരീരത്തിലും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, മറ്റു പല കാര്യങ്ങളിലും മനുഷ്യർക്ക് സങ്കടവും ദുഃഖവുമൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ആരെങ്കിലും ഒരു വിശ്വാസിയിൽ നിന്നത് നീക്കിക്കൊടുത്താൽ, നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അയാളുടെ പ്രയാസം അല്ലാഹു നീക്കിക്കൊടുക്കും. ഒമൻ യസ്സറ അലാ മുഅ്സിരിൻ, പ്രയാസമുള്ള ഒരാൾക്ക് ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ, അയാൾക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമുണ്ടാക്കി കൊടുക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞത് സങ്കടവും ദുഃഖവുമൊക്കെ ബന്ധപ്പെട്ട പ്രയാസങ്ങളാണ്. ഇവിടെ പറയുന്നത് ഒമൻ യസ്സറ അലാ മുഅ്സിരിൻ, ആരെങ്കിലും ഒരു പ്രയാസമുള്ളവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ എന്ന് പറയുന്നത് സാമ്പത്തികമായ ഞെരുക്കവും തിടുക്കവുമൊക്കെ, അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അത്തരക്കാർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കും. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ആളുകളെ പരസ്പരം സഹായിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യകർമ്മമായി ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചതാണ്. വതആവനു അലൽ ബിർരി വതഖ്വ, നന്മയുടെ കാര്യത്തിൽ സഹായിക്കുക. അതേപോലെ തന്നെ വിശ്വാസികൾക്ക് താങ്ങും തണലുമായി മറ്റൊരു വിശ്വാസി ഉണ്ടാവുക എന്നത് ഏത് ഘട്ടത്തിലും മുസ്ലിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അവരെ ഒരു ശരീരം പോലെയാണ്. ഇദശ്തക്കാമിൻ ഹുഅദുവൻ തദാഅലഹു സായിറുൽ ജസദ്. ഒരു മുസ്ലിമിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ അതിൻ്റെ ഉദാഹരണം റസൂലുള്ള പറഞ്ഞത് ഒരു ശരീരത്തിലെ ഒരു അവയവത്തിന് പ്രയാസം വന്നാൽ പനിയുണ്ടായി ശരീരമാകെ പനിക്കും, അതേപോലെ ശരീരം മുഴുവൻ ഉറക്കമിളക്കും. ഈ രൂപത്തിൽ ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടായാൽ മുസ്ലിങ്ങൾ ഒരു കെട്ടിടം പോലെയാണ്, അതിൻ്റെ എല്ലാ ഭാഗത്തിനെയും അത് ബാധിക്കും എന്ന് നബിസ്വലാസ്മാതങ്ങളുടെ ഉദാഹരണത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ അടുത്ത ഉപദേശം, ഒമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാവുല്ലാഹിറ. ഒരു മുസ്ലിമിൻ്റെ കുറവ് ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അയാളുടെ ന്യൂനത ദുനിയാവിലും പരലോകത്തും മറച്ചു വെക്കുന്നതാണ്. പരലോകത്ത് മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദുനിയാവിൽ നമ്മളുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റവും കുറവും നമ്മളിലുള്ളത് കാണാൻ ആളുകൾ പരിമിതമാണ്. ആധുനിക യുഗത്തിലൊക്കെ ഒരു പക്ഷേ 10,000 or 10,000 ആളുകൾക്ക് കാണാൻ പറ്റിയേക്കാം, സോഷ്യൽ മീഡിയയിലോ മറ്റോ ഒക്കെ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ. അതല്ലെങ്കിൽ പ്രശസ്തിയുള്ള ആളുകളാണെങ്കിൽ അതിലും കൂടുതൽ കണ്ടേക്കാം. എന്നാൽ ആഖിറത്തിൽ നമ്മളുടെ ന്യൂനത കാണാൻ പോകുന്നത് ആദം നബി അലൈഹി ഇസ്ലാം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളും അള്ളാഹു സാക്ഷിയായിരിക്കെ അവരുടെ മുന്നിൽ വെച്ചാണ് ഈ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുക. അവിടെ അള്ളാഹു നമ്മളുടെ ന്യൂനത മറച്ചു വെക്കും. എന്തിനു പകരമായി? ഒരു മുസ്ലിമിൽ നിന്ന് വരുന്ന ന്യൂനത നമ്മൾ മറച്ചു വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് മറ്റൊരാളുടെ ന്യൂനത നമ്മൾ വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളത്. അങ്ങനെ വെളിപ്പെടുത്തേണ്ട ഘട്ടങ്ങൾ പണ്ഡിതന്മാർ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മളത് ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ കാദി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഭരണാധിപന്മാരുടെ മുന്നിൽ ന്യായാധിപൻ്റെ മുന്നിലൊക്കെ ചിലപ്പോൾ പറയേണ്ട ഘട്ടങ്ങൾ വരും. അത് ആ തിന്മ നീക്കാൻ വേണ്ടി ഒരാൾക്കൊരു ന്യൂനതയുണ്ട്, അത് സമൂഹത്തിനെ ബാധിക്കുന്ന ന്യൂനതയാണ്, അയാളെ അത് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടിയോ സ്വീകരിക്കണം എങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കാം, അല്ലെങ്കിൽ അയാളെ ഉപദേശിക്കാൻ പറ്റിയ ഒരാളെ ആ കാര്യം അറിയിക്കുക, അതല്ലെങ്കിൽ അയാളുടെ ന്യൂനതക്ക് ഇരയായ പാത്രീപുതരായ ആളുകൾക്ക് പരാതി പറയാം. ഇങ്ങനെയൊന്നും അല്ലാത്ത കാര്യത്തിന് വേണ്ടി ഒരാളുടെ ന്യൂനത വെളിപ്പെടുത്തൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഇ മിനൽ ഖൗലി. അള്ളാഹു മോശം വാക്കുകൾ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലാ മൻ ദുലിം. ഒരാൾ ദ്രോഹിക്കപ്പെട്ടവരൊഴികെ അയാൾക്ക് പറയാം എന്നെ ഇന്ന വ്യക്തി ആക്രമിച്ചിട്ടുണ്ട്, എൻ്റെ സ്വത്ത് കവർന്നെടുത്തിട്ടുണ്ട് എന്നൊക്കെ പരാതി പറയാൻ പറ്റും. അതല്ലാതെ വെറുതെ ആളുകൾക്കെതിരെ നമ്മൾക്ക് കാര്യം നമുക്ക് പിന്നെ താല്പര്യമില്ലാത്ത ആളുകൾക്കെതിരെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ നമ്മളുമായി എന്തെങ്കിലും വരസലുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു പ്രചരിപ്പിക്കുക അതല്ലെങ്കിൽ അവരുടെ ന്യൂനതകൾ പുറത്തു പറയുക എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല ഒരു വിശ്വാസിയുടെ ന്യൂനത മറച്ചു വെച്ചാൽ അതിൻ്റെ പ്രതിഫലം ആഖിറത്തിൽ അള്ളാഹു അയാളുടെ ന്യൂനതയും മറച്ചു വെക്കും. എന്നിട്ട് ഇനി വേറൊരു കാര്യം പറയാൻ, വമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ. വിജ്ഞാനം അന്വേഷിച്ച് ആരെങ്കിലും ഒരു വഴിയിലേക്ക് കടന്നാൽ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അയാൾക്ക് അള്ളാഹു ആ വഴിയിലൂടെ സ്വർഗം എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു അക്ബർ. വിജ്ഞാനം അന്വേഷിച്ച് പോകുന്നതിൻ്റെ പ്രാധാന്യമാണ്. ഇൽമ തേടി ഒരാൾ പുറപ്പെട്ടാൽ അയാൾക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലാണ് തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് സന്തോഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തങ്ങളിൽ നിന്നും അതേപോലെ തന്നെ മുൻഗാമികളിൽ നിന്നും വന്ന ഇൽമ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തങ്ങളുടെ ഹദീസും പഠിക്കാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ, അതല്ലെങ്കിൽ മറ്റ് ഭൗതിക വിജ്ഞാനങ്ങളും അത് സ്വന്തം ശരീരത്തിനും അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി നാഫിയായ ഇൽമ് ആരെങ്കിലും പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അയാൾക്ക് അള്ളാഹു സ്വർഗം എളുപ്പമാക്കി കൊടുക്കും. അയാൾക്ക് വേണ്ടി ഭൂമിയിലും ആകാശത്തിലുമുള്ള മുഴുവൻ ജീവജാലങ്ങളും ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സമുദ്രത്തിൻ്റെ ആഴിയിലെ മത്സ്യങ്ങൾ മുതൽ വാനലോകത്തുള്ള മലക്കുകൾ വരെ അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കൊണ്ടിരിക്കുന്നതാണ്. ആർക്കു വേണ്ടി? ഇൽമ് പഠിക്കുകയും ഇൽമ് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആലിമിനും മുത്താലിമിനും. അതുകൊണ്ട് തന്നെ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നീ ഒന്നുകിൽ ആലിമാവുക അതല്ലെങ്കിൽ ഒരു പഠിതാവുക, മൂന്നാമത്തെ ഒരാൾ നീ ആവരുത് എന്ന് സദാസിമാതങ്ങൾ പറഞ്ഞതായി പല റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. ഈ ദുനിയാവിലെ എല്ലാ അനുഭവങ്ങളും ആക്ഷേപിക്കപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊഴികെ. എൽമ പഠിക്കുക, എൽമ പഠിപ്പിക്കുക, അതിന് പരിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളല്ലാത്ത പ്രവൃത്തികളൊക്കെ ദുനിയാവിൽ ഒരു നന്മയുമില്ലാത്തതാണ് എന്ന് നിരുത്സാഹപ്പെടുത്തിയ റിപ്പോർട്ടുകളൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് എൽമ പഠിക്കാൻ വേണ്ടി ആരെങ്കിലും പുറപ്പെട്ടാൽ അവനെടുത്തു വെച്ച കാല് ശരിയായ ദിശയിലേക്കാണ്, അത് സ്വർഗത്തിലേക്കാണ് എന്ന് ഇസ്ലാമിക സമാധാനങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കാൻ. ഒമജ്തമ കൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ. അള്ളാഹുവിന്റെ ഭവനങ്ങളിലൊന്നിൽ കുറച്ചാളുകൾ ഒരുമിച്ച് കൂടുകയും യത്ലൂന കിതാബ് അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും വയതദാറസൂനഹു ഫീമാ ബൈനഹും അവർക്കിടയിൽ പഠിക്കുകയും ചെയ്താൽ ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, വേറെ ആളുകൾ ഏറ്റുചൊല്ലുന്നു, അല്ലെങ്കിൽ ഒരാൾ മറ്റുള്ളവരുടെ പാരായണം ശരിയാക്കി അതിൽ അബദ്ധങ്ങൾ തിരുത്തി കൊടുക്കുന്നു, അവർക്ക് പുതിയതായി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതിനാണ് തദാറസ് എന്ന് പറയുക, അല്ലെങ്കിൽ മനഃപ്പാഠം പരിശോധിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇല്ലാ നസലത്ത് അലൈഹി മുസക്കീന, അവരുടെ ഇടയിലേക്ക് ശാന്തി ഇറങ്ങി വരും, അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള കാരുണ്യം അവർക്കിറങ്ങും. അവരുടെ മനസ്സിൽ പിന്നെ പ്രയാസം ഉണ്ടാവില്ല, അവരുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവില്ല, അവരുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാവില്ല, അവരുടെ മനസ്സിൽ നിരാശ ഉണ്ടാവില്ല, അവരുടെ മനസ്സിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഭീതി ഉണ്ടാവില്ല, അവരെ സംബന്ധിച്ച് ഞാനൊന്നും ഒരുക്കി വെച്ചിട്ടില്ല എന്ന വെപ്രാളുണ്ടാവില്ല. കാരണം എന്താ, ഖുർആൻ പഠിക്കാൻ വേണ്ടി അള്ളാഹും റസൂലും പഠിപ്പിച്ച ഇൽമ് പഠിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയ കാരണത്താൽ അള്ളാഹു അവരുടെ മനസ്സിൽ സമാധാനത്തോടെ കൊടുക്കാൻ, സക്കീനത്ത്, ശാന്തത, വെപ്രാളല്ലായ്മ. വഖശിയത്തുഹും റഹ്മ, അവരെ അള്ളാഹുവിൻ്റെ കാരുണ്യം പൊതിയും. വഹഫത്തുഹും ഉൽ മലായിക്കത്തു, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ സമീപത്ത് അവരെ ചുറ്റുമിരിക്കും. മലക്കുകൾ പ്രത്യേകമായി അള്ളാഹുവിനുണ്ട് എന്നാണ് വിജ്ഞാനത്തിൻ്റെ സദസ് അന്വേഷിച്ചു പോകുന്ന ഒരു കൂട്ടം മലക്കുകൾ. അങ്ങനെ ഇൽമ് പറയപ്പെടുന്ന സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവർ വിളിച്ചു പറയും, ഇതാ ഇൽമ് ഇവിടെ പറയപ്പെടുന്നുണ്ട്, വരൂ എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടുകാരെ വിളിച്ചു വരുത്തുകയും അവരവിടെ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് ആ കാര്യം അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ അള്ളാഹുവിനെ കാര്യം അവരെക്കാളും അറിയാം, ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ളത്, വിജ്ഞാനം പറയുന്ന സദസ്സിലുള്ളത് മലക്കുകളാണ്. ഏത് മലക്കുകൾ? അദാബിൻ്റെ മലക്കുകളല്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ. അതോടൊപ്പം വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു അവൻ്റെ അടുക്കലുള്ള മുഖറബീങ്ങളായ മലക്കുകളോട് ഇന്ന ഇന്ന വ്യക്തികൾ ഇന്ന പ്രദേശത്ത് ഇന്ന പള്ളിയിൽ ഒരുമിച്ചുകൂടി എൻ്റെ ഗ്രന്ഥം പഠിക്കുന്നു, എൻ്റെ ദിക്റുകൾ ചൊല്ലുന്നു, എന്നെ സ്മരിക്കുന്നു എന്ന് അള്ളാഹു അവൻ്റെ അടുക്കലുള്ള മലഉൽ ആലായിൽ മലക്കുകളുടെ വൻസഭയിൽ വച്ച് നമ്മളുടെ പേരുകൾ വായിക്കപ്പെടുമെന്നാണ്. അള്ളാഹു അക്ബർ, വലിയ സ്ഥാനം തന്നെയാണത്. ഇത് ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, ഖുർആൻ പഠിക്കുകയും അനുബന്ധ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. ഇവിടെ മുകളിൽ പറഞ്ഞത് ഒമജ്തമ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ല എന്നാണ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒന്നിൽ ഒരുമിച്ചുകൂടി പഠിക്കുന്നവർ എന്നാണ്. അപ്പോൾ പള്ളിയല്ലാത്ത സ്ഥലങ്ങളിൽ ഇൽമു പറഞ്ഞാലോ? പല പണ്ഡിതന്മാരും പറഞ്ഞത് പള്ളിക്ക് മാത്രമുള്ള പ്രാധാന്യമാണ് ഇത് എന്നാണ്. അതുകൊണ്ട് പള്ളിയിൽ പോയാണ് ഖുർആൻ പഠിക്കേണ്ടത്. പക്ഷേ അതിന് സംവിധാനമില്ലെങ്കിൽ, അതിന് അനുകൂലമായ സാഹചര്യമല്ലെങ്കിൽ പിന്നീട് അതല്ലാത്ത സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്താം. ഏതായിരുന്നാലും ഇൽമു പറയുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, അത് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പൊതിയുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കുന്ന സമാധാനത്തിൻ്റെ ഒരുമിച്ച് കൂടലാണ്. അതേപോലെ ആ കൂടിയ ആളുകളുടെ പേരുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വായിക്കപ്പെടും. എന്നിട്ട് നിസ്വലാസമാതങ്ങൾ പിന്നീട് വേറൊരു കാര്യം പറയാൻ, പല ആളുകളെയും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിമുഖരാക്കി മാറ്റുന്നത് അവരുടെ തറവാടിത്വവും അവരുടെ ബാക്കിയുള്ള പിന്നെ ഒരുപാട് ചുറ്റുപാടുകളൊക്കെയാണ്. യഥാർത്ഥത്തിൽ അതൊന്നും ആഖിറത്തിൽ മനുഷ്യന് ഉപകാരപ്പെടില്ല. ഞാൻ ഇന്ന തറവാട്ടിൽപ്പെട്ട ആളാണ്, എനിക്കിത്രയൊക്കെ പഠിച്ചാൽ മതി, ഞാനെങ്ങനെയാണ് എന്നെക്കാൾ സ്ഥാനം കുറഞ്ഞ ആളുകളുടെ സദസ്സ് പോയിരിക്കുക, ഞാൻ വലിയ ഭൗതിക വിദ്യാഭ്യാസം നേടിയ ആളാണ്, അല്ലെങ്കിൽ പ്രായത്തിൽ മൂത്ത വ്യക്തിയാണ് എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നിയേക്കാം. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ഒമൻ ബത്ത ബിഹി അമലുഹു, ഒരാൾക്ക് സൽക്കർമ്മങ്ങൾ ഇല്ലാതെ അവൻ ബേക്കിലായാൽ, സൽക്കർമ്മങ്ങൾ കൊണ്ട് കുറേ ആളുകൾ മുൻകടന്നിട്ടുണ്ട്, ഇയാളുടെ അടുക്കൽ സാധനമില്ല, അയാളുടെ അടുക്കലുള്ള ചരക്ക് വളരെ കുറവാണ്, സൽക്കർമ്മങ്ങളാകുന്ന ചരക്ക് കുറവായാൽ ലം യുസ്രിയ ബിഹി നസബുഹു, അവനെയും കൊണ്ട് അവൻ്റെ തറവാട് പിന്നെ മുന്നിലെത്തൂല. അതുകൊണ്ട് തറവാട് വലിയ സയ്യിദുമാരുടെ തറവാടോ തങ്ങന്മാരുടെ തറവാടോ ഖുറൈശികളുടെ തറവാടോ ഇനി അതല്ല വലിയ പണ്ഡിതന്മാരുടെ തറവാടോ ഒക്കെ ആയേക്കാം, പക്ഷേ സ്വന്തം അമല് കൊണ്ട് മാത്രമേ ഒരാൾക്ക് മുന്നേറാൻ പറ്റുള്ളൂ. അമല് ചെയ്യാതെ ബേക്കിലായിപ്പോയാൽ അയാളെയും കൊണ്ട് അയാളുടെ തറവാട് മുന്നിലെത്തൂല എന്ന് നബിസ്വല്ലാസ് മാതാവ് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാവരും തുല്യരാണ്. വിശ്വാസികളെ പരസ്പരം സഹായിക്കുക, അവരുടെ ന്യൂനതകൾ മറച്ചു വെക്കുക, ഖുർആൻ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക, അള്ളാഹുവിൻ്റെ കിതാബും അതേപോലെ തന്നെ നബിസ്വല്ലാസ് മാതങ്ങളുടെ ഇൽമും നബിസ്വല്ലാസ് മാതങ്ങളുടെ ഹദീസും പരസ്പരം പഠിക്കുവാനും അത് പാരായണം ചെയ്യുവാനും ചർച്ച ചെയ്യുവാനും ഒക്കെ മജ്ലിസുകളുണ്ടാവുക, അതിന് സൗകര്യപ്പെട്ടാൽ പള്ളിയിൽ തന്നെ അവസരമൊരുക്കുക എന്നതൊക്കെ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. അതോടൊപ്പം മനുഷ്യനെ മുന്നിലെത്തിക്കുന്നത് അവൻ്റെ കർമ്മങ്ങളാണ്. അതല്ലാതെ തറവാടിത്തം പറഞ്ഞുകൊണ്ട് മുന്നിലെത്താൻ പറ്റില്ല എന്ന് സല്ലല്ലാഹി അലൈഹി വസല്ലമയെ മുന്നറിയിപ്പ് നൽകുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.